ഉക്കാരാന്ത ക്രോഷ്ഠ ശബ്ദമാണ് നമ്മൾ കഴിഞ്ഞത്. അടുത്ത് വരുന്നത് ഊക്കാരാന്ത ശബ്ദം. ഊക്കാരാന്തത്തില് ഗുരുശബ്ദം നേരത്തെ വന്നാണ്. ഗുരുശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഗിസഞ്ഞ. അതാണ് സൂത്രം. ഗിസഞ്ഞോണ്ട് ഏതൊക്കെ വിഭക്തി അന്തങ്ങളിലാണ് വ്യത്യാസം വരുന്നത്? തൃതീയ അങ്ങോനാശ്രയം വരുന്നു. പിന്നെ ചതുർത്ഥി ഏതാണ് സൂത്രം? ഗീർഗിതി. പിന്നെ പഞ്ചമിയിൽ ഏതാണ്? നസിംഹസഹസ്ഥ. പിന്നെ ഷഷ്ഠി ഭവനത്തില്, ഷഷ്ഠി ബഹുവനം കഴിഞ്ഞല്ലേ ഒരു ഷഷ്ഠി ബഹുവനത്തില് ഒന്നുമില്ല. ഹ്രസ്വ അധ്യാപകം ഒന്നുട്ട് ഹ്രസ്വമാണ് അവിടെ ഗീസഞ്ജയില്ല. പിന്നെ സപ്തമി ഏകവനത്തില് അച്ചക്കേഷി. അപ്പോ അവിടെ രൂപം എങ്ങനെ വരും? ഗുരുശബ്ദത്തിന്റെ ഗുരവ് എന്ന് വരും. ഹരിശബ്ദത്തില് സപ്തമേകവനത്തില് സഖിശബ്ദത്തിന്റെ സപ്തമേകവനത്തിലെ സൂത്രം വന്നത് സഖിശബ്ദത്തിന്റെ ഔത്ത് അത് വരും. സഖിശബ്ദത്തിന്റെ പഞ്ചമേകവനത്തിലെ സൂത്രം വന്നത് ഖ്യത്യാത്തരസ്യ അത് വന്നു. പ്രഥമ ഏകവനത്തിലെ സൂത്രം വന്നത് അനങ്സൗ. വിശുഭാ ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവനത്തിലെ സൂത്രം വന്നത് ആതോ ധാതോഹോ. സഖിശബ്ദത്തിന്റെ പ്രഥമാ ദ്വിവനത്തിലെ സൂത്രം വന്നത് അച്ചോഞ്ഞടത്തി. സർവശബ്ദത്തിന്റെ പ്രഥമ ബഹുവനത്തിലെ സൂത്രം വന്നത് ജസ് സി. ഹരിശബ്ദത്തിന്റെ പ്രഥമ ബഹുവനത്തിലെ സൂത്രം വന്നു ഇതാണ് ചെ. ഹരിശബ്ദത്തിന്റെ പ്രഥമ ബഹുവനത്തില് ഹരിശബ്ദത്തിന്റെ ജസിച്ച. സർവശബ്ദത്തിന്റെ പ്രഥമ ബഹുവനത്തിലേത് വന്നു ജസഹി. ചതുർത്ഥി ഏകവനത്തില് സർവനാമനസ്മൈ. സപ്തമി ഏകവനത്തിലേത് വന്നു സർവശബ്ദത്തിന്റെ മുഴുവൻ പറയുന്ന സൂത്രം മസിംഗ്യോഹോ സ്മാസ്മിനൗ. രാമശബ്ദത്തിന്റെ തൃതീയ ബഹുവനത്തിലെ സൂത്രം വന്നത് രാമശബ്ദത്തിന്റെ പ്രഥമ ബഹുവനത്തില് തൃതീയ ബഹുവനത്തില് അതോ ബിസ ഐസ്. പതിശബ്ദത്തിൽ വിശേഷ സൂത്രം വന്നത് പതിസമാസേവ. അതിന്റെ ഉദാഹരണം എന്താ കൊടുത്തത്? ഉദാഹരണം ഇവിടെ എന്താ കൊടുത്തത്? ഭൂപതയേ. വിശ്വപാശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവനത്തിലെ സൂത്രം വന്നു ആതോ ധാതോഹോ. നദീസഞ്ജ വരുമ്പോ ഏതൊക്കെയാണ് വിശേഷ സൂത്രങ്ങൾ വരുന്നത്? ആദ്യം മുതല് സംബോധനയില് അമ്പാർത്ത നദി ഒരർസുഹ. പിന്നെ ആൺ നദ്യാഹ ആഡസ്റ്റ ഏരാം നദിയ നീബ്യ ഹ്രസ്വന്ധനദ്യാപോ നുട്ട്. അപ്പം കുഴപ്പമില്ല, സ്പീഡുണ്ട്. ആ ഇനി വരുന്ന ഇതാണ് ക്രോഷ്ഠ ശബ്ദം. ക്രോഷ്ഠ ശബ്ദം കുറച്ച് ശബ്ദം മുഴുവനും നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ക്രോഷ്ടു കാര എന്ന ശബ്ദമാണ്. ക്രോഷ്ടു സു ഇത് എത്ര അനുബന്ധ ലോപേ ക്രോഷ്ടു സ് ഇത് സ്തുതേ ത്രിജ്യോത്കോഷ്ടു ഇത്യനേന അതിദേശസൂത്രേണ ക്രോഷ്ടു ശബ്ദസ്യ താനേ ക്രോഷ്ടു ശബ്ദ ആദേശേ ക്രോഷ്ട്ര സ് ഇത് സ്ഥിതേ ഋതോങ്ങി സർവനാമസ്ഥാനയോ ഇത് പ്രാപ്തേ ഋതുശനസ്ഫുരുധംസോ അനേകസാം ച ഇത്തനേന അനങ്ങാദേശേ ക്രോഷ്ഠൻ സ് ഇത് സ്ഥിതേ അപ്തൻ ധരിച്ച് ബാക്കി അത്രയേ ഉള്ളൂ, രണ്ടു വാക്കേ ഉള്ളൂ. അപ്തൻതിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട ക്ഷത്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രീണാം ഉപദാദീർഘം ക്രോഷ്ഠാന് ഇത്യത്ര സ് ഇത്യസ്യ അപൃക്ത സംജ്ഞായാം ഭംഗ്യാഭ്യുദീർഘാസ്യപൃക്തമെന്ന ലോപേ ഇത്യത്ര നകാരസ്യ നിലപ്രാതിപത്യത്തിന് ലോപേ ക്രോഷ്ഠ ഇതി ക്രോഷ്ഠാരു ഇത്യത്ര ക്രോഷ്ടു ഇത്യസ്യ ക്രോഷ്ട ആദേശേ ക്രോഷ്ട ഔ ഇത്യത്ര വർദ്ധോങ്ങി സർവനാമസ്ഥാനത്തിനേന ഗുണേ വരണ്ടവരത്തിനേന രപരേ ച ക്രോഷ്ഠര് ഔ ഇത്യത്ര അത്രിന്ദ്രിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട ക്ഷത്ര പുത്ര പോത്ര പ്രശാസ്ത്രീണാം ഇത്തനേന ഉപത ദീർഘേ ക്രോഷ്ഠാരൗ ക്രോഷ്ഠാരഹ ക്രോഷ്ഠാരം ക്രോഷ്ഠാരു ക്രോഷ്ട നിത്യത്ര പ്രഥമേപൂർവസവർണത്തിനേന ദീർഘേ തസ്മാച്ച സോന പുംസി ക്രോഷ്ട തൃതിയാഗവനെ ക്രോഷ്ട്രിത്യത്ര വിഭാഷ തൃതീയാദിഷു അചീത്യനേന വികൽപ്പേന ക്രോഷ്ടാദേശേ ക്രോഷ്ട്ര ഇത്യത്ര ഇതോണിച്ചി ക്രോഷ്ട ക്രോഷ്ടുഭ്യാം ക്രോഷ്ടുഭി ഇവിടെ ത്രിജ്യത്വ അഭാവേ ക്രോഷ്ടു ടാ ഇത്യത്ര ശേഷോ ഘിസഗീത്തിനേന ഘിസജ്ഞായാം ആംഗവനാസ്ത്രീയെ ആമിത്തിനേന ക്രോഷ്ടു നാ ചതുർത്ഥേകവനെ ക്രോഷ്ടു ഇത്യസ്യ ത്രിജ്യോദ്ഭാവേ ക്രോഷ്ട ങേ ഇത്യത്ര ക്രോഷ്ട ങേ ഇതി സ്ഥിതേ വെറുതോങ്ങി സർവനാമസ്ഥാനയോ ക്രോഷ്ടങ്ങേത്യത്ര ഋതോങ്ങി സർവനാമസ്ഥാനയോ ഇത്തനേന ഗുണം ഭവതി വ ക്രോഷ്ടേ ഇകവേണചീത്തിനേന എണാദേശേ ക്രോഷ്ടേ ക്രോഷ്ട ആദേശ അഭാവേ ക്രോഷ്ടു ങേത്യത്ര ഘേർങ്ങീതി ഘിസഞ്ജായ ഘേർങ്ങീതി ഇതി ഗുണേ ക്രോഷ്ടവേ അവാദേശേ ക്രോഷ്ടവേ ക്രോഷ്ടുഭ്യാം ക്രോഷ്ടുഭ്യ പഞ്ചമി ഏകവനെ ത്രിജ്യോദ്ഭാവേ വിഭാഷ തൃതീയാദിഷു അചി ഇത്തനേന ത്രിജ്യോദ്ഭാവേ ക്രോഷ്ട്ര അസ് ഇത്യത്ര ഹൃത ഉത് ഇത്തനേന ഹുരൻ ഹരപര സഹിതേന ഹൃത ഉത് ഇത്യനേന ഉദാദേശേ ക്രോഷ്ടുര് സ് ഇത്യത്ര രാസസ്യേത്യനേന നിയമസൂത്രേണ സകാരലോപേ രേവസ്യ വിസർഗേ ക്രോഷ്ടുഃ ക്രോഷ്ടുഭ്യം ക്രോഷ്ടുഭ്യ അത്ര ത്രിജോദ്ഭാവ അഭാവേ ക്രോഷ്ടു ങസി ക്രോഷ്ടു ങസ് ഇത്യത്ര ഉഭയോരവി ഗേർങ്ങിതീതി ഗുണേ ങസി ങസോ ചെയ്യ പൂർവരൂപേ ക്രോഷ്ടോഹോ ക്രോഷ്ടോഹോ ക്രോഷ്ടുഭ്യാം ക്രോഷ്ടുഭ്യ ക്രോഷ്ടോഹോ ഷഷ്ടിയേകവചന ത്രിജോദ്ഭാവേ ക്രോഷ്ട് അസ് ഇത്യത്ര ഹൃതവത്ത് രപര രാസസ്യ വിസർഗേച്ച ക്രോഷ്ടോ ഷഷ്ടി ദിവനെ ത്രിജോദ്ഭാവേ ക്രോഷ്ടോ സിത്യത്ര നിഗമണിച്ച് ക്രോഷ്ടോ ത്രിജോദ്ഭാവ അഭാവേ ക്രോഷ്ടോ സിത്യത്ര നിഗമണിച്ച് ക്രോഷ്ടോ ക്രോഷ്ടു ആം ഇത്യത്ര പൂർവം പൂർവകാര്യ ജാതി എന്നും അച്ചിര ത്രിജ്വദ്ഭാവേഭ്യോ വാർത്തികം നുമചിര ത്രിജ്വദ്ഭാവേഭ്യോ നൊട്ട് പൂർവ പ്രക്ഷേപന തിനേന നുടിക്കൃത്തെ ക്രോഷ്ടൂനാം നുടി ടിത്വാത് അദ്യന്തോട്ടകിതു ഇത്തിനേന ആദ്യാവയോത്വന ജാതി നാമി ഇത്തിനേന ദീർഘേകൃതേ ക്രോഷ്ടൂനാം ഇതി അത്ര ഷഷ്ടി ബഹുവിനെ നുമജിര ത്രിജ്യോദ്ഭാവേഭ്യോ നട്ട് പൂർവ പ്രതിഷേധേന ഇതി പൂർവ പ്രതിഷേധേന നുട്ടിക്കൃതേ ത്രിജ്യോദ്ഭാവ അഭാവ എവഞ്ച ക്രോഷ്ടുനായിതി ഏകമേവ രൂപം ഭവതി അത്ര സപ്തമി ഏകവചന ത്രിജ്യോദ്ഭാവേ ക്രോഷ്ഠ ങീ ഇത്യത്ര ത്രിജ്യോദ്ഭാവേ ക്രോഷ്ടരി ഇങ്ങനെയാണ് ത്രിജ്യോദ്ഭാവ അഭാവേ അച്ചഗേഹേ ഇത്തിനേന ക്രോഷ്ടോ ക്രോഷ്ടോഹോ ക്രോഷ്ടോഹോ ക്രോഷ്ടുഷു ഇത്രയും അറിഞ്ഞിരിക്കുന്നു. ക്രോഷ്ടൂനാം ഇവിടെ അട്ട് അട്ടുണ്ടോ ഇവിടെ ടകാരം അട്ടിൽ പെടുന്നു. ഹയവരട്ടിൽ ടാഉണ്ട് അതുപോലെ പിന്നെയോ കച്ചട്ടത്തപ്പ അവിടെ വരണം. ഹൈവരട്ടിലെ ടാ കണ്ടിട്ടാണ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചത്. അത് ഇത്താണ്. അതുപോലെ അടുത്തു വരുന്ന ഊകാരാന്തം ഹു ഹു ഇതും ഒരു ഗന്ധർവന്റെ പേരാണ്. നേരത്തെ പാടിയത് ഹാഹാ എന്നാണ് പാടിയത്. അദ്ദേഹം പാടുന്നത് ഹു ഹു എന്നാണ്. അതുകൊണ്ട് ഗന്ധർവന്റെ പേരാണ് ഹു ഹു എന്ന് പറയുന്നത്. ഹുഹു സു എന്താണ് ഇതിത്വ വിസർഗം. ഹുഹു ഹുഹു ഹുഹു ഔ അവിടെ എന്തുവരുന്നു? പ്രഥമയോഹോ ഒരു സ്വർണം വരേണ്ടതാണ്. പക്ഷെ എന്തുവരും? ദിപ്രാപ്തേ എന്താണ്? എന്താ വരുന്നത്? യോണിച്ച് എന്താണ് വരുന്നത്? ദീർഘാധ്യസിച്ച നിഷേധം വന്നു. പ്രതിമയെ പൂർവ്വസവർണ നിഷേധിക്കുന്നതാണ് ദീർഘാ, ഇവിടെ ദീർഘമാണ് ഹു. പരത്തിൽ എന്തുണ്ട്? ഇച്ച്. ഔ നിഷേധിച്ച പിന്നെ എന്തുവരും? ഗോണച്ചി എണ്ണൂന്ന് ഹുഹോജസ്. അവിടെയും ഇഗോണച്ചി വരുന്നു. അതിന്റെ അപവാദമായിട്ട് വരുന്നു പ്രഥമയോഹോ പുനഃസവർണ. അവിടെ നിഷേധം വരുന്നു ദീർഘാസ്. ജസിച്ച വീണ്ടും എന്ത് വരുന്നു? ഇഗോണച്ചി. ഇവിടെ എന്തുകൊണ്ട് ജസിച്ച വന്നില്ല? ഹ്രസ്വമല്ല, ദീർഘമാണ്. അതുകൊണ്ട് ജസിച്ചു വരാൻ പറ്റത്തില്ല. ജസദശി എന്തുകൊണ്ടാണ് വരാത്തത്? സർവനാമം അല്ല. ഹുഹ്വഹ ഇഗോണ ചെണ്ണു വന്നു കഴിഞ്ഞാൽ ഉപകാരത്തിന് ഉപകാരം വന്ന് ഹുഹ്വഹ. അടുത്ത് ഹുഹു സംബോധനയിൽ ഹുഹു സൂന്നിരിക്കുമ്പോൾ എന്തുവരും? എന്താ വരുന്ന? ഹേ ഹോ ഹോ അങ്ങിയാബോ ദീർഘാസ്യാബ്ദം ഹൽപ്രകാരം സുലഭിക്കുമോ? എന്താണ് ഹൽങ്ങിയാബ്യോ ദീർഘാസ്യാബ്ദം ഹൽ? ഇവിടെ ദീർഘമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹോ ഹോ ആ ദീർഘമാണെങ്കിൽ ഇങ്ങിയോ ആപ്പോ ആയിരിക്കും. അതല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് സുലഭം വരത്തില്ല. ഹ്രസ്വസി ഗുണം വരുമോ? എന്തുകൊണ്ട്? പ്രസവമല്ല. അപ്പം ഋത്വ വിസർഗം ഹേ ഹു ഹോ ഹു ഹു ഹു ഹു ഹ പഴയതുപോലെയുള്ള ആണ്. ഹു ഹു അമ്മന്നിരിക്കുന്നിടത്ത് അമ്മിപൂർവ പൂർവ്വരൂപം വരുന്നു. ഇവിടുത്തെ പൂർവ്വരൂപം ഏതാണ്? ഓ ഹു ഹൂം ഹു ഹൂം പൂർവ്വരൂപം വരുന്നു. ഹു ഹൗ ഹുഹു ശസ്വന്നിരിക്കുന്നിടത്ത് യുഗണച്ച് വരാം. പക്ഷേ അതിനെ ബാധിച്ചുകൊണ്ടെന്ന് വരും പ്രഥമയോഹോ പൂർവസവർണ ദീർഘം വരുന്നു. അതിനെ നിഷേധിക്കുമോ ദീർഘാധ്യസിച്ച? എന്തുകൊണ്ടില്ല? സർവനാമസ്ഥാനം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. വെറുതെ ഇല്ലാത്തത് പറയരുത്. ഇച്ചുണ്ടെങ്കിലേ നിഷേധിക്കൂ. ജസ് അല്ലെങ്കിൽ ജസ് രണ്ടും ഇല്ല. അപ്പൊ പ്രഥമേവ പുരുസ്വർണ പ്രകാരം ദീർഘം വന്നു. ദീർഘം വന്നു കഴിഞ്ഞാൽ അത് വരും തസ്മാ ചസൂന പുംസി ഹുഹൂൻ. ഹുഹു ടാന്നിരിക്കുന്നിടത്ത് ഏത് വരും? ഇഗണച്ച്. ഗിസഞ്ഞുണ്ടോ അവിടെ? എന്തുണ്ട്? ഏതാണ് സൂത്രം? ഗിസ എന്താണ് വൃത്തി? അതിന്റെ വൃത്തിയാ ചോദിച്ചത്. ശേഷോഭ്യസഹി ശേഷയിതി സ്പഷ്ടം. പിന്നെ ഹർസോ യൗ ഇതോ ദൗ തദന്തം സഹിവ വർജം വിസഞ്ജം സ്യാ. വൃത്തി ഓർത്തിരുന്നാലേ നമുക്ക് സൂത്രം മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അഷ്ടാധ്യായി ക്രമത്തിൽ പഠിക്കും. വൃത്തി ഓർത്തിരുന്നാലേ പറ്റും. ഹ്രസ്വമാണ് എങ്കിലേ ഗിസഞ്ഞ ഒരു ദീർഘമാണ്. ഗിസഞ്ഞ വരുന്നില്ല. അപ്പൊ ഗിസഞ്ഞ ഇവിടെ ഗിസഞ്ഞ എന്ന ഏത് സൂത്രം വരും? അംഗവന സ്ത്രീ. അതും വരുന്നില്ല. അപ്പോൾ ഇഗോണച്ച് എണ്ണു വന്നിട്ട് ഹോഹ്വാം ചതുർത്ഥി ഏകോദനത്തിൽ ഹുഹു ഇങ്ങനെന്തിരിക്കുമ്പോ സൂത്രം വരും? ഇഗോണച്ച് ഹുഹ്വേ. എളുപ്പമുള്ളത് ഓർക്കത്തില്ല. പ്രയാസമുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് വരുമോ? ഗീർങ്ങിരി വരുമോ അവിടെ? എന്തുകൊണ്ട്? ഹോ ഹോ ഭ്യാം ഹോ ഹോ ബിഹ പഞ്ചമി ഏകവനത്തില് ഹോ ഹോ അസന്ധരിക്കുമ്പോ ഏത് വരും? ഇഗോണിച്ച് വരും. ഹുഹുഭ്യാം ഹുഹുഹ ഹുഹു ഓസ് എന്നിടത്ത് ഹുഹു ആമെന്നിടത്ത് ഹർസ്വദ്യാപം ഒന്നിട്ട് വരുമോ? ഇവിടെ നദീസഞ്ജ വരുമോ? എന്തുകൊണ്ട്? നിത്യശ്രീലിംഗമല്ല. ഹുഹ്വാം രണ്ടു മൂന്ന് കഴിഞ്ഞാൽ ഹുഹ്വാം ഹുഹു ഇ എന്തുവരുന്നു? ഇഗണച്ച് വരുന്നു. ഔത്ത് വരുമോ? എന്തുകൊണ്ട്? പരസ്യത്തിനെ അത് വരത്തുള്ളൂ, ഇവിടെ അത് വരത്തില്ല. ഔത്ത് ഏത് ശബ്ദത്തിന് അവതാരണമായിട്ട് വന്നത്? സഹി ശബ്ദത്തിന്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് വരുന്നത് അതിചമൂ ശബ്ദം. അതിചമൂ ചമൂ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. മഹതീം ചമൂം എവിടെയാണ്? ഗീത. ചമൂന്ന് വെച്ച സേന. ചമൂം അതിക്രാന്ത, സേനയെ അതിക്രമിച്ചവൻ ആണ് അതിചമൂ യോദ്ധാവ്. അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ സമാസം നമ്മളിനി പഠിക്കും. ഇവിടെ കാരണം അതിശബ്ദവും ചമൂ ശബ്ദവുമായിട്ട് സമാസം വന്നിട്ട് അതിചമൂ എന്നുള്ള രൂപം ഉണ്ടായി. ചമൂന്ന് വെച്ചാൽ സേന എന്നാണ് അർത്ഥം. അതിചമൂ എന്ന് പറഞ്ഞാൽ യോദ്ധാവ്. അതിചമൂ എന്ന് വരും. ഇവിടുത്തെ പ്രത്യേകത ചമൂ ശബ്ദം നിത്യശ്രേണിയാണ്. അപ്പോ അത് അതിചമൂ ശബ്ദത്തിന് നദീകാര്യം വരും. ഏത് വാർത്തക പ്രകാരം? പ്രഥമലിംഗ ഗ്രഹണം ച നദീകാര്യം വിശേഷ. അവിടെ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു. അപ്പൊ നദീകാര്യം അത് വരണം, ശ്രദ്ധിക്കണം. പിന്നെ ചമൂ ശബ്ദം എന്ന് പറയുന്നത് പുകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. പക്ഷെ ഇത് സ്ത്രീ പ്രത്യാന്തമല്ല, അത് മനസ്സിലാക്കണം. സ്ത്രീ പ്രത്യാന്തമല്ല. സ്ത്രീ പ്രത്യാന്തമാണെങ്കിൽ സൂത്രം വരും ഹൽങ്ങാഭ്യോ നീ ആപ്പാണെങ്കിൽ ഹൽങ്ങാഭ്യോ ദീർഘാസ്യവൃത്തം ഹൽ. ഇവിടെ നീ അല്ല ആപ്പല്ല സ്ത്രീ പ്രത്യാന്തമല്ല, എന്നാൽ സ്ത്രീലിംഗ ശബ്ദമാണ്. പ്രഥമലിംഗം ഗ്രഹണം ചെയ്യാ പ്രകാരം. പിന്നെ അങ്ങനെ വരുന്നിടത്ത് നോക്കേണ്ടത് അതിന് ധാതുസഞ്ജ ഉണ്ടോ എന്നാണ്. ഇവിടെ ധാതുത്വമല്ല, ഇത് കിമന്തമൊന്നുമല്ല, കിപ്പ് വിച്ച് വിട്ടൊന്നുമല്ല, അതുകൊണ്ട് ധാതുത്വമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ശബ്ദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിചമൂ പോലെ ബഹുശ്രേയസി, അതും ഇതുപോലെയായിരുന്നു. അവിടെ നിത്യശ്രീനെ ശബ്ദമാണ് ശ്രേയസി. പ്രഥമലിംഗ ഗ്രഹണം ചെയ്യാ പ്രകാരം അവിടെ പ്രഥമലിംഗത്തെ ഗ്രഹിച്ചു. അപ്പോൾ അവിടെ നദീകാര്യം വന്നു. എന്നാൽ ഈ ശബ്ദം അതിചമൂ ശബ്ദം എന്ന് പറയുന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പുല്ലിംഗമാണോ. ചമൂ അത് മാത്രമാണ് സ്ത്രീലിംഗം. അപ്പൊ പുല്ലിംഗ ശബ്ദത്തിന്റെ രൂപങ്ങൾ പോകണം. അതിചമൂ സു എന്നിടത്ത് എന്തുവരും? ഋത്തുവിസർഗം, വേറെ ഒന്നും വരാനില്ല. ഹൽങ്ങാഭ്യോ ദുർവാസുസ്യവൃത്തം ഹൽ പ്രകാരമാണ് സുലോഭിക്കേണ്ടത്, അത് വരുന്നില്ല. എന്തുകൊണ്ട്? നീ എന്തോ ലാഭം. അതിചമൂഹു അതിചമൂ ഔ എന്നിരിക്കുമ്പോ ആദ്യം ഏത് വരും? ആദ്യം വരുന്ന ഏതാണ്? ആദ്യം വരുന്നത് ഇഗവണച്ചി. അതിന്റെ അപവാദമായിട്ട് ഏത് വരും? പ്രഥമയോ പുറസോ. അതിനെ നിഷേധിച്ചുകൊണ്ട് ഏത് വരും? നാദിച്ചി അല്ലെങ്കിൽ ദീർഘാദ്യസി, ഏതായാലും കുഴപ്പമില്ല. നാദിച്ചി വരാം, അതാണ് പരം. നാദിച്ചി വരുന്നു, അതിനെ നിഷേധിച്ചു. അപ്പൊ ഏത് വരും? ഇക്കോയിണച്ചി വരുന്നു. അജിഷ്ണു ധാതു ധ്രുവം യൂരിയങ്ങും വരുമോ? എന്തുകൊണ്ട്? ധാതുത്വമില്ല. ഏ രണയും കച്ചു അസമയോ ഉർവശി വരുമോ? അതൊന്നും ധാതുത്വമില്ല, അതൊന്നും വരേണ്ട. അത് പിന്നെ വികാരാന്തത്തിനെ വരും. അപ്പോൾ ഇവിടെ ഇഗണിച്ച് എണ്ണു വന്നിട്ട് അതിചമൂഹോ അതിചമ്മോ ജസ്സിനും അതുപോലെ തന്നെ അത് ചമ്മുഹ ഹേ അതി ചമൂ സൂന്നിരിക്കുന്നിടത്ത് അങ്ങനെ ഹേ അതി ചമൂ സൂന്നിടത്ത് അമ്പാർത്ത നദ്യോർ ഹസ്വഹ ഇതിന് നദീസഞ്ജ ഉണ്ടാ പ്രഥമ ലിംഗഗ്രഹണം ച പ്രകാരം നദീസഞ്ജയുള്ളതുകൊണ്ട് എന്തോരും അമ്പാർത്ത നദ്യോർ ഹ്രസ്വഹ ഹ്രസ്വം വരുന്നു ഹ്രസ്വം മുതലായ സൂത്രം വരും അതാണ് വരുന്നത് ഏ ഹ്രസ്വാദ് സമ്പുദ്ധി സമ്പുദ്ധിക്ക് ലോകം വരും ലോകം വന്നു കഴിഞ്ഞാൽ ഹേ ഭൂശ്രേസിയിൽ എങ്ങനെയാ വന്നത് ആ അതുപോലെ തന്നെ വരും അവിടെ ഹേ ബഹുശ്രേസി എന്നാണെങ്കിൽ ഇവിടെ ഹേ അതിച്ചമോ പിന്നെ അതിച്ചമോ അതിച്ചമ്മു അതിച്ചമ്മു അതിച്ചമ്മൂ അമ്മന്നിരിക്കുമ്പോ എന്തുവരുന്നു അമ്മിപ്പുറം അതിച്ചമ്മൂ അതിച്ചമ്മു അതിച്ചമ്മൂ സസന്നിരിക്കുമ്പോ പ്രഥമിക പൂർവസം തസ്മസോ അതിച്ചമ്മൂ അടുത്ത് അതിച്ചമോ ട എന്നിടത്ത് ഇത്താണോ ഇത് ഏതാണ് ഇക്കുവേണിച്ച് അതിച്ചമ്മോ വേറൊന്നും വരാനില്ല നദീകാര്യം ഇവിടെ മുതലേ വരത്തുള്ളൂ ഞിത്തുകളിലെ വരത്തുള്ളൂ അതിച്ചമ്മോ അതിച്ചമോ ഭ്യ അതിച്ചമോ ഭിവി അതിച്ചമോ ഏന്നിരിക്കുമ്പോ ഞിത്താണ് അപ്പൊ എന്തുവരും അണ്ണദ്യഹ ഇത പരേഷ ഇത് ആടാകുന്ന ആണ്ണദ്യാഹ ആടശ്ച എന്തുവരും പിന്നെ എന്തുവരും ആണ്ണദ്യ ആടച്ച എന്ന് കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു ഗവണച്ചി അത് ചമ്മുയ് ഏന്നിരിക്കുന്നു പൂർവ്വത്തിൽ ആട് വന്നു വൃദ്ധി വന്നു അയിന്നായി അത് ചമ്മു അയിന്നിരിക്കുമ്പോ ഗവണിച്ച് വന്ന് അത് ചമ്മുയ് അത് ചമ്മുഭ്യാം അത് ചമ്മുഭ്യഹ അത് ചമ്മു ങസി ങസ് രണ്ടിടത്ത് എന്തുവരും ആൾദ്യഹ ആടച്ച പിന്നെ അതി ചമ്മാഹ അതി ചമോഭ്യാം അതി ചമോഭ്യഹ അതി ചമ്മാഹ അതി ചമ്മോഹോ പഴയ സൂത്രങ്ങളെല്ലാം കൃത്യമായി ഓർത്തിരിക്കണം ചിലപ്പോൾ എനിക്കും തെറ്റിപ്പോവും തെറ്റിയാൽ നിങ്ങൾ തിരുത്തിക്കോളണം അതി ചമോ ആ അതി ചമ്മോഹോ അതി ചമോ ആം എന്നിരിക്കുമ്പോൾ നദീസഞ്ജയുടെ നൊട്ട് വരുന്നു ആമി ദീർഘം വന്ന് അതിചമൂനാം അതിചമൂ നീന്നിരിക്കുമ്പോ ആണ വരുന്നത് ഏരാം നദ്യാം നിഭ്യ അങ്ങിക്കാം വരുന്നു ആൺ നദ്യ ആടച്ച വന്നു എണ്ണ വരുമ്പോ എന്തോരും രൂപം അങ്ങനെ വരും പരത്തിൽ അതിചമൂ നീന്നിരുന്നു നേരാ നദ്യ നിദ്യ പ്രകാരം അങ്ങേക്ക് എന്തോ ഒരു ആം വന്നു അപ്പൊ അതിചമോ ആം ആൺ നദ്യ പ്രകാരം ആട്ട് വന്നപ്പോ അതിചമോ ആ ആം ആടസ വൃദ്ധി വന്നപ്പോ അതിചമോ ആം ഇകവേണി ചെന്ന് എണ്ണ വന്നപ്പോ അതിചമ്മു ആം അതിചമ്മുഹു അതിചമൂഷു ഇവിടെ കൊടുത്തിട്ടുണ്ട് രൂപങ്ങളെല്ലാം അതിചമ്മു ശബ്ദേത്തു നദീകാര്യം വിശേഷ ഹേ അതിചമു അതിചമ്മുവൈ അതിചമ്മുവാഹ അതിചമൂനാം അടുത്ത് ഊകാരാന്ത ശബ്ദം ഖലപൂഹു ഖലം പുനാദീതി പൂഞ്ഞ പവനെ എന്ന് പറയുന്നത് ഖലപൂഹു കലം ഖലം എന്ന് പറയുന്നത് നമ്മൾ കളം എന്ന് പറയുന്നു നെല്ലെല്ലാം കൊയ്തു കൊണ്ടുവയ്ക്കുന്ന സ്ഥലം അങ്ങനെ കളം എന്നല്ലേ പറയുന്നു അതിന് ഖലം അതിനെ വൃത്തിയാക്കുന്നവൻ തൂത്തൊക്കെ വൃത്തിയാക്കുന്നവൻ അതൊരു പോസ്റ്റാണ് ഖലപൂ എന്ന് പറയും ഖലപൂ വൃത്തിയാക്കും അത് ഫലം, ഫലഹ ഇത് ഫലം. ഓ തമിഴിൽ ഒരു കായേ ഉള്ളൂ, അതുകൊണ്ട് കായും കായും ഹായും എല്ലാം ഒന്നല്ല, ഒരു സൗകര്യമുണ്ട് സംസ്കൃതത്തിലൊക്കെ. കണക്കിന് അതാണ് നല്ലത്. ഖലം ഭൂമി പുനാതി എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഖലപ്പൂ ഇവിടുത്തെ പ്രത്യേകത എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പൂഞ്ഞ പവന എന്നുള്ള ധാതു ഖലം പുനാതി എന്ന് വിഗ്രഹിക്കുമ്പോൾ കിപ്പ് പ്രത്യേകം വരുന്നു. കിപ്പിച്ച അന്യഭ്യ വിദർശിത്, ഇത് കിബന്ധമാണ്. കിബന്ധമായ എന്തുവരും? ധാതുത്വം വരും. പക്ഷേ പൂ ശബ്ദം എന്ന് പറയുന്നത് സ്ത്രീലിംഗമല്ല, കിബന്ധമാണ്, സ്ത്രീലിംഗ ശബ്ദമല്ല. അതുകൊണ്ട് നദീസജ്ഞ ഇല്ല, ധാതുത്വം ഉണ്ട്. രണ്ടും കൂടെ വരുമ്പോഴാണ് കുഴപ്പം. നദീസഞ്ജയും വന്ന് ധാതുത്വം വന്നു കഴിഞ്ഞാൽ ഇവന് രണ്ടും നോക്കണം. നദീകാര്യങ്ങൾ ഏതൊക്കെ വരുന്നു അത് നോക്കണം. ധാതുത്വം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ധാതുത്വം വന്ന ഏതൊക്കെ സൂത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അജസ്വനു ധാതു ബ്രായോങ്ങു ഏരണികാച്ച അസംഖ്യപൂർവസ്യ ആതോ ധാതുഹു, ഇതൊക്കെ വരും. അപ്പോൾ ഇവിടെ അതൊക്കെ നോക്കണം, അതെല്ലാം വരുമോ എന്ന് നോക്കണം. നദീകാര്യം നോക്കേണ്ട കാര്യമില്ല. ഖല പൂ കാരാന്തമാണ്. പരത്തിൽ സു വരുമ്പേ സൂത്രം വരും, ഋത്തു വിശ്രമം വരുന്നു. ഖല പൂഹു ഖല പൂ ഔ എന്ന് പറയുന്നത് അവിടെ എന്തുവരും? ഇത് വേണിച്ചു ഖല പൂ, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഖല പൂ ജസ് എന്നിരിക്കുന്നിടത്ത് ഇത് വേണിച്ചു ഖല പൌ ഖല പുഹ ഹേ ഖലപൂ സൂന്നിരിക്കുന്നിടത്ത് ഋത്വവിസർഗം അമ്പാർത്ഥം നദ്യോർ ഹ്രസ്വ വരുമോ? അതായത് ഇവിടെ അത് ചമ്മു ശബ്ദം പോലെ വരത്തില്ല. ഇപ്പം നദീകാര്യം വരുന്നില്ല, അത്രയും ആശ്വാസമായി. ഹേ ഖലപൂഹു ഖലപ്പൌ ഖലപ്പുഹ ഖലപൂ അമ്മന്നിരിക്കുന്നിടത്ത് അമിപൂർവ പൂർവരമെന്നു ഖലപ്പൂം ഖലപ്പൌ ആ ഇവിടെ ആ അത് വരുന്നു, അത് വരുന്നു. അതിനെ ബാധിക്കുന്നാട് സൂത്രം രൂപമൊക്കെ ശരിയാണ് നമ്മൾ പറഞ്ഞത്, സൂത്രം മാറുന്നതാണ്. ഖലപ്പൂ വന്നിരിക്കുമ്പോൾ അജിഷ്ണു ധാതു ബുറുവാം യോർ ഇയങ്ങു വങ്ങോ, ഇയങ്ങു വങ്ങും വരേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ധാത്തു അവയവത്തിൽ സംയോഗം പാടില്ല, ഉണ്ട്, ഇവിടെ സംയോഗമില്ല. ഖലപ്പൂ സംയോഗമില്ല, അനേകാച്ചതായിരിക്കണം. അതുകൊണ്ട് ധാത്തു അവയവ അതിന്റെ വൃത്തി എന്താണ്? അജസ്വന് ധാതു ബ്രുയാം യൂരി യോങ്ങു വങ്ങോ. അല്ല അതിന്റെ വൃത്തി അജസ്വന് ധാതു ബ്രുയാം യൂരി യോങ്ങു വങ്ങോ, അതിന്റെ വൃത്തി സിനു പ്രത്യാന്തസ്യ ഇവർണ ഊർണാന്തസ്യ ധാതോഹോ ഭ്രൂ ഇത്യസ്യ ച അംഗസ്യ ഇയങ് വങ് സ്യാത് അജാതു. അതിന്റെ ഇതൊക്കെ ഇവിടെ നോക്കുക, എന്താണ് ഇത്? ഇവർണാന്തമാണോ ഉവർണാന്തമാണോ? ഉവർണാന്തമാണ്. അവിടെ എന്ന് പറഞ്ഞു സുനുപ്രത്യാന്തം അതല്ല, ഭ്രുവല്ല. ഇയങ്ങും ഉവങ്ങും പ്രാപ്തമാകണമെങ്കിൽ എന്ത് വേണം? അജാതിപ്രത്യം പരത്തി വേണം. പിന്നെ ഇത് ധാതുവായിരിക്കണം, ഇവർണ ഊർണാന്ത ധാതുവായിരിക്കണം. അപ്പൊ ഇവിടെ ഊർണാന്ത ധാതുവാണ് ഖലപ്പൂ. ഈ വർണ്ണാന്തമായ ധാതുവാണെങ്കിൽ എന്തുവരും? ഇയങ്ങ് വരും. ഓർണാന്തമാണെങ്കിൽ അപ്പൊ ഇവിടെ ഉവങ്ങ് വരാം. അജിഷ്ണു ധാതു ബ്രുവാം യോർ ഇയങ്ങു ശിനു പ്രത്യാന്തസ്യ ഇവർണ ഊർണാന്തസ്യ ധാതോഹ ഭ്രൂ ഇത്യസ്യ അംഗസ്യ ഇയങ് വങ് സ്തോ അജാതോ പ്രത്യയം വരെ. ഇവിടെ അജാതി പ്രത്യയം വരവുണ്ട്, ഔ. ഇവിടെ ഊങ് വരാം, പക്ഷെ ഇവിടെ ഊങ്ങല്ല വരുന്ന എണ്ണാണ്. അതാണ് രൂപം എങ്ങനെ വന്നത്? ഖലപ്പോ. അത് എണ്ണ ഇഗോനിസി പ്രകാരമല്ല വരുന്നത്. ഏരനേകാച്ച അസിംഗപൂർവസം പറയുന്ന എന്താണ്? അതിന്റെ വൃത്തി എന്താണ്? ധാത്വേ സമയോപൂർവോ നഭവതിയ ഇവർണ. ഇവർണത്തിനെ അത് വരത്തുള്ളൂ. താന്തസ്യ അനേകാച്ച അംഗസ്യ എണ്ണ സ്യാത് അജാതു. എണ്ണാണ് വരുന്നത്, പക്ഷേ എണ്ണ വരണമെങ്കിൽ അത് ഇവർണാന്തമായിരിക്കണം. ഇവിടെ എന്താണ്? ഉവർണാന്തം. അപ്പൊ എന്തുവരും? ഓഹോ സുപി. അടുത്ത സൂത്രം ഓഹോ സുപി. ധാത്വേ സംയോഗപൂർവോ ന ഭവതി യ ഉവർണ തദന്തോ യോദ്ധാതു തദന്തസ്യ അനേകാച്ചോ അംഗസ്യ എൻ സ്യാദ് അജി സുപി. ഏരനേകാച്ചോ അസമയോപൂർവസ്യ എന്ന് പറയുന്നതിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ എന്താണ് പറഞ്ഞത്? ധാത്വേ സംയോഗപൂർവോ ന ഭവതി യ ഇവർണ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ധാത്വേ സംയോഗപൂർവോ ന ഭവതി യ ഉവർണ. ആ ഇവർണ ഉവർണ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവിടെ കണ്ടീഷൻസ് അനുസരിച്ച് ഇവർണാന്തമാണെങ്കിൽ എന്തുവരും? എണ്ണ വരും. ഉവർണാന്തമാണെങ്കിൽ എണ്ണ എണ്ണ വരും. വ്യത്യാസം എന്താണ്? ഇവർണാന്തമാണെങ്കിൽ യകാരം വരും, ഉവർണാന്തമാണെങ്കിൽ വകാരം വരും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഖലപു ഔവെന്നിരിക്കുന്നു. ധാത്വയോ സംയോഗപൂർവോ നഭവതിയ ഉവർണ. ഖലപൂല ഊന്ന് പറയുന്ന ഉവർണമാണ്. അതിന്റെ പൂർവത്തിൽ ധാത്വ അവയവത്തിൽ സംയോഗം വന്നിട്ടില്ല. അപ്പോ ധാത്വവയവ സംയോഗപൂർവോ നഭോതി ഉവർണ തദന്തോയോ ധാതു. ഉവർണാന്തമായ ധാതുവാണ് ഖലപൂ. തദന്തസ്യ തദന്തമായി ഖലപൂ എന്ന് പറയുന്നു. വർണ്ണാന്തമായ ധാതു ശരിക്കും ഏതാണ്? പൂ. തദന്തമായി ഖലപൂ തദന്തസ്യ അനേകാച്ചോ അംഗസ്യ. ഇവിടെ അനേകാച്ചുള്ള അംഗമാണ് ഖലപൂ. എണ്സ്യ അതെണ്ണ വരുന്നു. അജി സുപ്പി അച്ചായ സുപ്പ് പരമരിക്കേ. അപ്പൊ ഖലപൂ വന്നിരിക്കുന്നിടത്ത് എണ്ണ വന്നു, ഉകാരത്തിന് വകാരം വരുന്നു. ഇഗണച്ചി പ്രകാരം വന്നാൽ മതി, പക്ഷെ ഈ സൂത്രം ഉള്ളത് കൊണ്ട് ഇത് പ്രകാരം വരുന്നു. ഇഗണച്ചിയെ ബാധിച്ചു. പ്രഥമയോഹോ പൂർവസവർണ ദീർഘ അതിനെ ബാധിച്ചു. അജിസിന് ധാതുബ്രുവാം അതിനെ ബാധിച്ചു. ഓഹോ സുബി. എണ്ണു ഒന്ന് ഖലപ്പു ഖലപ്പു ഹേ ഖലപ്പു ഹേ ഖലപ്പു ഖലപ്പു ഖലപ്പു. അമ്മന്നിരിക്കുന്നിടത്ത് എന്തുവരും? എണ്ണു വരും. ഓ സുബി എന്തുവരും? ഖലപ്പം ഖലപ്പോ. ശസ്സിലും എന്തുവരും? ഖലപ്പുഹ. എല്ലായിടത്തും എന്തുവരും? ഇവിടെ അജിസിനുദ്ധാതുപൂർവാം യോരുയോങ്ങു ഇതിനെ ബാധിച്ചുകൊണ്ട് ഓ സുപി പ്രകാരം ഊ ആയതുകൊണ്ട് എണ്ണ വന്നു കഴിഞ്ഞാൽ വകാരം വരും. ഹേ ഖലപൂഹു ഖലപ്പൂ ഖലപ്പുഹ ഖലപ്പും ഖലപ്പൂ ഖലപ്പുഹ ഖലപ്പൂ. താന്നിരിക്കുന്നിടത്ത് അജാതിപ്പുറത്ത് ഇരിക്കുന്നോണ്ട് എന്തോരും? ഇവിടെ എന്ത് പറഞ്ഞു? ഓ സുപി അച്ചിസുപി അച്ചാതിയായ സുപ്പിരുന്ന് കഴിഞ്ഞ എണ്ണ വരും ഖലപ്പ്വ. ഇവണ് ചെന്നാലോ അത് തന്നെ ഒരു ഖലപ്പ്വ. ഖലപ്പൂഭ്യാം ഖലപൂഭി ഖലപൂ ഇങ്ങേന്നിരിക്കുന്നിടത്ത് അജാതിപ്രത്യം വന്നാൽ മറ്റൊന്നും ചിന്തിക്കണ്ടേ. വിശേഷ സൂത്രമായതുകൊണ്ട് മറ്റെല്ലാത്തിനെയും ബാധിച്ചുകൊണ്ട് ഓഹോ സുപി പ്രകാരം എണ്ണ വന്നിട്ട് ഖല ഫലപു എന്നിരിക്കുന്നിടത്ത് എണ്ണു വന്നു ഖലപ്പേ ഖലപൂഭ്യാം ഖലപൂഭ്യ ഖലപൂ ങസി ങസ് രണ്ടിടത്ത് എന്തുവരും? ഖലപ്പുസ് ഖലപ്പുഹ ഖലപ്പുഹ ഖലഭൂഭ്യാം ഖലഭൂഭ്യ ഷഷ്ടി ഏകവചനത്തിൽ ഖലപു അസ് എണ്ണൂന്ന് ഖലപ്വ ഖലപ്പുഹോ ഖലപു ആം എന്തുവരും ഖലപ്വാം അത് സൗന്ദ്യാകും എന്നിട്ട് വരില്ല ഖലപ്വാം ഖലപു ഈ അവിടെ എന്തുവരും ഖലപ്പി വേറെ സൂത്രം അവിടെ വരാം ഔത്ത് വരൂ ഔത്ത് വരൂ ഇത് അത് ഹ്രസ്വത്തിനാണ് ദീർഘമാണ് ഏരാം നദ്യ നീപ്യ ഏരാം നദ്യം നീപ്യ നദീ സംജ്ഞയില്ല ഖലപ്പി ഖലപു ഈ എണ്ണൂന്ന് ഖലപ്പി ഖലപ്പൂഹോ ഖലപൂഷു ുനാദിച്ഛേദിക്കുക കൊയ്ത്ത് പോലെയുള്ള പ്രവൃത്തികളെയോ വയൽ കൊയ്യുക അതൊക്കെ ചെയ്യുന്നവനാണ് സുലൂഹ് ഇതും എന്താണ് പുല്ലിംഗ ശബ്ദമാണ് സ്ത്രീലിംഗമല്ല നദീ സംജ്ഞയില്ല പക്ഷെ കിബന്ധമായതുകൊണ്ട് ധാതുത്വമുണ്ട് ധാതുത്വമുണ്ടെങ്കിൽ അവിടെ അജാതി പ്രത്യയങ്ങൾ പരിവരിക്കുമ്പോൾ ഇവിടെ എണ്ണ് വരും പക്ഷെ ഗോണച്ചി പ്രകാരമല്ല ഓസുപി പ്രകാരം എണ്ണ് വരുന്നു ഗോണച്ചി പ്രകാരമല്ല പിന്നെ എണ്ണ വരുമെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല വേറെ ഒന്നിനും അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഖലപു ശബ്ദം പോലെ തന്നെ വരും സുലൂഹു സുലൂഹം വരത്തില്ല സുലൂഹു സുല്ലു സുല്ലുഹ ഹേ സുലൂഹു സുല്ലു സുല്ലുഹ സുല്ലും സുല്ലു സുല്ലു വിശേഷസൂത്രമുണ്ട് അമിപൂർവ പ്രഥമിക പൂർവ്വസൂർണ അതിനെല്ലാം ബാധിച്ചിട്ട് എന്തുവരും ഓ സുബി പ്രകാരം എന്ന് വരും സുല്വ സുലൂഭ്യാം സുലൂഭി സുല്വേ സുലൂഭ്യാം സുലൂഭ്യ സുല്വഹ സുലൂഭ്യാം സുലൂഭ്യ സുല്വഹ സുല്ലോഹു സുല്വാം വേറെ ഒന്നും വരത്തില്ല സുല്ലി സുലോഹു സുലോഷു സ്വഭൂഹു അടുത്ത് പറയും സ്വഭൂ ശബ്ദം ഇവിടെ പറയുന്നു സ്വസ്മാൻ ഭവതി സ്വഭൂ സ്വയംഭൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ ബ്രഹ്മാവും മറ്റും സ്വയന ഭവതി എന്നൊക്കെ പറയുന്നു സ്വഭൂഹു ഇവിടുത്തെയും പ്രത്യേകത എന്താണ് ഇത് കിബന്ധമാണ് നിത്യശ്രേണികമല്ല അതുകൊണ്ട് നദീസഞ്ജയില്ല കിബന്ധമായതുകൊണ്ട് ധാതുത്വമുണ്ട് ഉപകാരാന്തമാണ് സുലോഭിക്കത്തില്ല ഗന്ധവും ആബന്ധമല്ല ഹലന്തമല്ല ഇപ്പൊ സ്വഭൂഹു എന്ന് പറയും സ്വഭൂ ഒവന്നിരിക്കുമ്പോൾ ഇഗണിച്ചു വരും പിന്നെ പ്രഥമിക പൂർവസവർണ വരും പിന്നെ അവിടെ അത് വരുന്നു പിന്നെ അജിഷ്യനു ധാതു ബ്രുവാം യോര് ഓങ്ങോ പ്രകാരം എന്തുവരും ഊ അന്തമായതുകൊണ്ട് ഓങ് വരും അജിഷ്യനു ധാതു ബ്രുവാം യോര് യങ്ങോ അതിന്റെ അപവാദമായിട്ട് ഏത് വരും ഓ സുപി അതിനെ നിഷേധിക്കുന്നേത് നഭൂസുധിയോഹോ നേരത്തെ പഠിച്ച ഇല്ലേ ഇല്ലാന്ന് ഉറപ്പാണോ എനിക്കത്ര ഉറപ്പില്ല ത്രിജ്യോത്ക്രോഷ്ടം എന്ന് പറയുന്ന എന്റെ തൊട്ടു മുമ്പിലത്തെ സൂത്രം ഏതാണ് നഭൂസുധിയോഹോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഏതയോ രാജി സുപി എണ്ണ അതായത് ഭൂശബ്ദത്തിനും സ്തുതി ശബ്ദത്തിൻ്റെയും പരത്തിൽ അജാതിയായ സുപ്പിരുന്നു കഴിഞ്ഞാൽ എണ്ണ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഓസുബിയുടെ എണ്ണിനെയും നിഷേധിക്കുകയാണ്. ഓസുബി പ്രകാരം ഇവിടെ സ്വഭൂ അവന്നിരിക്കുമ്പോൾ ഓസുബി പ്രകാരം എണ്ണ് വരേണ്ടതാണ്, പക്ഷേ അതിനെ നിഷേധിച്ചു എന്ന ഭൂസുധിയോഹു, അതാണ് സുധി എന്നുള്ളത് നിഷേധിച്ചത്. സുധി എന്നുള്ളത് എണ്ണിനെ നിഷേധിച്ചോ പിന്നെ അവിടെ ഏത് വന്നു? അജിഷനു ധാതു ബ്രുവാം യോര് യങ് വങ്ങോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എണ്ണിനെ നിഷേധിച്ചാ വരുന്നത്? ഉവങ് അജിഷനു ധാതു ബ്രുവാം യോര് യങ് വങ്ങോ, ഇവിടെ ഉവങ് വരും. അതായത് സ്വഭൂ ഔവന്നിരുന്നപ്പോ ആദ്യം ഗവേണശി വന്നു, അതിനെ നിഷേധിച്ചു പ്രഥമയോഹോ പുറസ്വർണ, അടുത്ത വിളിച്ചു നാദിച്ച് അതിനെയും നിഷേധിച്ചു. അപ്പോ അജിഷ്ണു ധാതുബ്രുവാം യോര് എങ്ങു എങ്ങു വരുന്നു, അതിനെ എന്റെ അപവാദമായി എന്ത് ഓസുവി പ്രകാരം വേണ്ടി എണ്ണുപ്രാപ്തമായി അതിനെ നിഷേധിച്ചു. ഏത് നാബുസ്ഥിതിയോഗോ, ഉടനെ വീണ്ടും എന്ത് വന്നു? അജിഷ്ണു ധാതുബ്രുവാം യോര് എങ്ങു, അതാണ് പറയുന്നത്. ഒരു സ്ഥലം കണ്ടുകഴിഞ്ഞാൽ എല്ലാ സൂത്രങ്ങളും ഓടി വരും, എന്നിട്ട് വരി വരിയായിട്ട് നിൽക്കും, അവരവരുടെ ക്രമം അനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കും. അവസാനം ആർക്കാണോ യോഗമുള്ളത് അയാൾ പ്രവർത്തിക്കും, ബാക്കിയുള്ളവരെല്ലാം ഔട്ട്. ഇവിടെ യോഗം വന്നത് അജിഷ്ണു ധാതു ബ്രുവാം യോര് എങ്ങു അങ്ങ് ഉവങ്ങു വന്നു. അപ്പോൾ സ്വഭൂവ് ഉവങ്ങു വന്നു കഴിഞ്ഞാൽ ഭൂ ഉവന്നിരിക്കുകയാണ്. ഊകാരത്തിന് ഉവങ്ങ് വരുമ്പോൾ ഓവ് എന്ന് വരും. അപ്പോൾ ആ ദീർഘം വർസ്വയെ മാറും, പരത്തിൽ വകാരവും വരും. സ്വഭൂവ് ഔ കൂട്ടിച്ചേർക്കുമ്പോൾ സ്വഭൂവ്. പിന്നൊന്നും നോക്കാനില്ല, എല്ലായിടത്തും എന്തുവരും? ഓ സുഫിയെ നിഷേധിക്കുന്നുണ്ട്, എന്നാ ഭൂസുധിയോഹോ നിഷേധിക്കുന്നുണ്ട്. ഉത്സർഗസൂത്രം, അവിടുത്തെ ഉത്സർഗസൂത്രമാണോ? അജിഷ്ണു ധാതു ബ്രുവാം യോര് എങ്ങു വങ്ങു പ്രകാരം ഉവങ്ങു വരുമ്പോഴത്തേക്ക് ദീർഘമായ ഉകാരത്തിന് ഹ്രസ്വമായ ഉകാരത്തോടുകൂടിയ ഉവ് വരും. പരത്തിലിരിക്കുന്ന അജാതി പ്രത്യയത്തെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വൗ ഉവഹ സ്വഭൂഹു സ്വഭൂവ് സ്വഭൂഹ ഹേ സ്വഭൂഹു. അടുത്ത് ഉവങ്ങു വന്നു കഴിഞ്ഞാൽ സ്വഭൂവ് സ്വഭൂവഹ. തൃതീയൽ സ്വഭൂവ ഉവങ്ങു വന്ന് ടാ കൂട്ടിച്ചേർക്കുക. സ്വഭൂഭ്യാം, അവിടെ അജാതിയില്ല, സ്വഭൂഭ്യാം സ്വഭൂഭി. ചതുർത്ഥിയിൽ സ്വഭൂവേ സ്വഭൂഭ്യാം സ്വഭൂഭ്യ സ്വഭൂവഹ ഉവങ്ങു വന്നു. സ്വഭൂവ് അസ്വഭൂവഹ സ്വഭൂഭ്യാം സ്വഭൂഭ്യ സ്വഭൂവഹ. പഞ്ചമിയിലും ഷഷ്ടിയിലും സ്വഭൂവഹ ഉവങ്ങ് അസ് കൂട്ടിച്ചേർക്കുക. സ്വഭൂവോഹോ സ്വഭൂ ആം സ്വഭുവാം സ്വഭൂവ് ഈ സ്വഭൂവി സ്വഭൂവോഹോ സ്വഭൂഷു. അപ്പൊ ഭൂശബ്ദത്തിന് എന്തോരും എണ്ണിനെ നിഷേധിക്കുന്നു, നഭൂസ്തുതിയോഗം, അതുകൊണ്ട് ഇയങ്ങു അങ്ങ് വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ശബ്ദമാണ് വർഷാഭൂ. വർഷാസു ഭവതീതി വർഷാഭൂ, വർഷകാലത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്ന തവളയും മറ്റും, അതാണ് വർഷാഭൂ. മേഠക്ക അല്ലേ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത്? മേഠക്ക. വർഷാസു ഭവതീതി വർഷാഭൂ. വർഷാഭൂ കിബന്ധമാണ്, നദീസഞ്ജ വരത്തില്ല, ശ്രീലിംഗമല്ല. അപ്പം സംഗതി എളുപ്പമാണ്. എന്താണ് വർഷാഭൂ? സൂന്നിരിക്കുമ്പോൾ ഋത്വവിസർഗം വന്ന് വർഷാഭൂഹു. ഇനി വർഷാഭൂ അവന്നിരിക്കുമ്പോഴാണ് എന്താ ആദ്യം വരുന്നത്? യുഗവേണശി. അതിൻ്റെ അപവാദമായിട്ട് ഏത് വരും? അതിനെന്ത് നിഷേധിക്കും? നാദിച്ചി. പിന്നെ വീണ്ടും എന്തുവരും? അതിനെന്ത് ബാധിക്കും? അജസ്സിന് ധാതുത്വം ഉള്ളതുകൊണ്ട് അത് വരും അജസ്സിന് ധാതു ധ്രുവം. അതിനെന്ത് നിഷേധിക്കും? അതിന്റെ അപവാദമായിട്ട് എന്ത് വരും? ഓസുപി, അതായത് ഇയങ്ങോങ്ങ് വരേണ്ടാണ്, പക്ഷെ എന്ത് പറയും? അതിന്റെ അപവാദമായിട്ട് വരും ഓസുപി. ഓസുപി എന്ത് പറയും? എണ്ണ് വരണമെന്ന്. അപ്പൊ ഏ സൂത്രം വരും? നഭൂസ്തുതിയോ, എണ്ണിനെ നിഷേധിക്കുമ്പോൾ പിന്നെ എണ്ണ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഏത് വരും? അപ്പോൾ അതിന്റെ അപവാദമായിട്ടാണ് അടുത്ത സൂത്രം വരുന്നത്. എന്ത്? വശഭ്വസ്ഥ അസ്യ എൻസ്യാദ് അജിസുപി. നഭൂസ്തുതിയോഹോ എന്ന് പറഞ്ഞ് ഭൂസ്തുതി ശബ്ദത്തിന് എണ്ണ നിഷേധിക്കുന്നുണ്ടെങ്കിലും വഷാഭൂ എന്ന് പറയുന്ന ശബ്ദത്തിന് ഭൂ ആണല്ലോ, അവിടെ എണ്ണ വരാം. എന്നുവെച്ചാ ഓസുബി എന്ന് സൂത്രം വിധിച്ച എണ്ണിനെ ന ഭൂസ്ഥിതിയോ നിഷേധിച്ചപ്പോ വീണ്ടും വിധിച്ചു, ഒരിക്കൽ കൂടി വിധിച്ചു. അതിനുവേണ്ടി ഒരു സൂത്രവും പാണിനി ഉണ്ടാക്കി. വർഷാഭ്യസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് രൂപങ്ങൾ. പാണിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രൂപങ്ങൾക്കനുസരിച്ച് സൂത്രം ഉണ്ടാക്കിയല്ലേ പറ്റും. എണ്ണ് വരും. ചുരുക്കത്തിൽ ഓസുബി എന്താണോ വരുന്നത് അത്, അതിലും ചുരുക്കി പറഞ്ഞാൽ ഇഗോണിച്ച് എന്താണോ വിധിക്കുന്നത് അത് തന്നെ വരും. ആദ്യം തുടങ്ങിയത് തന്നെ വരും, ഇഗോണിച്ചിലോ തുടങ്ങിയത്. അവസാനം ഇഗോണിച്ച് പ്രകാരം വരുന്നത് തന്നെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സൂത്രങ്ങൾ വരികയും പോയി എല്ലാം ചെയ്തു. അപ്പോ വർഷാഭ്യസ്യ പ്രകാരം എണ്ണ് വന്നാൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലായിടത്തും എണ്ണ വരും. വർഷാഭൂഹു വർഷാഭൂ വർഷാഭുഹ, ഹേ വർഷാഭൂഹു വർഷാഭൂ വർഷാഭുഹ, വർഷാഭ്വം വർഷാഭൂ വർഷാഭുഹ വർഷാഭ്വ വർഷാഭൂഭ്യാം വർഷാഭൂഭി വർഷാഭ്യേ വർഷാഭൂഭ്യാം വർഷാഭൂഭ്യ വർഷാഭുഹ വർഷാഭൂഭ്യാം വർഷാഭൂഭ്യ വർഷാഭുഹ വർഷാഭൂഹോ വർഷാഭ്വാം വർഷാഭ്യ വർഷാഭൂഹോ വർഷാഭൂഷു. എല്ലായിടത്തും ഊ അജാതി വിഭക്തി പരം ഇരിക്കുമ്പോൾ ആ ഊവിന് എണ്ണ വന്നാൽ വകാരം വരും. പരത്തിലിരിക്കുന്ന സ്വരത്തെ കൂട്ടിച്ചേർക്കുക. ചതുർത്ഥിയിൽ കൂട്ടിച്ചേർക്കുമ്പം വർഷാഭ്യേ, പഞ്ചമിയിൽ വർഷാഭ്വസ് വർഷാഭ്വ, ഷഷ്ടി ഭുവനത്തിൽ വർഷാഭ്വാം, സപ്തമേകവനത്തിൽ വർഷാഭൂ ഈ വർഷാഭി, ഷഷ്ടി സപ്തമി ദിവനങ്ങളിൽ വർഷാഭൂഹു. ഇവിടെ സൂത്രങ്ങൾ വന്ന ക്രമം ഓർത്തിരുന്നാൽ മതി. ആദ്യം ഇഗവനിച്ച് വന്നു, അതിനെ ദീർഘാജസിച്ചു അല്ലെങ്കിൽ നാദിച്ച് ആ പ്രമേയപൂർവ്വം അതിനെ ബാധിച്ചു, അതിനെ നിഷേധിച്ചു, നാദിച്ച് വീണ്ടും ഇഗവണിച്ച് വന്നു. ധാതുവായുണ്ട് അജിഷ്യന് ധാതു പൂർവം ഇവര് ഇയങ്ങു വന്നു. അതിന്റെ അപവാദമായിട്ട് വന്നു ഓസുബി, പക്ഷെ അതിനെ നിഷേധിച്ചിട്ടുണ്ട് ആ ഭൂസ്തുതിയോ. അപ്പോ വീണ്ടും ആദ്യത്തെ ഇഗവണിച്ച് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെ ചെയ്തു. പക്ഷെ അഭ്യസിച്ച വിശേഷം ഒന്നുമില്ല. നമ്മൾ കൂടുതൽ രൂപങ്ങൾ വന്നെങ്കിലും ഇവിടെ രൂപമാറ്റങ്ങളില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്.